അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൂത്രത്തിൽ അസത്വവചനസ്യ എന്നുണ്ട്. അപ്പോ അവിടെ തൃതീയം പഞ്ചമിയും വരുന്നത് കർണത്തിൽ. അത് പക്ഷേ ആ ശബ്ദങ്ങൾ ദ്രവ്യാർത്ഥത്തിലാകാൻ പാടില്ല. പൂർവസൂത്രത്തിൽ അങ്ങനെ സ്തോകേന വിഷയണ ഹത. അവിടെ എന്ത് ചെയ്തു? കർണതൃതീയം വന്നു. കർണത്തിൽ വിഷം ദ്രവ്യമായതുകൊണ്ട് അതേ നിയമം തന്നെ ഇവിടെയും ദൂരപന്ഥാഹ എന്ന് പറഞ്ഞു. ഇവിടെ ദൂരാന്തികാർത്ഥേഭ്യ, ദൂരാർത്ഥത്തിലും അന്തികാർത്ഥത്തിലുമുള്ള ശബ്ദങ്ങൾ. ദൂരാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ ദൂരം, വിപ്രകൃഷ്ടം. അന്തികം അർത്ഥത്തിലെന്ന് പറയുമ്പം അന്തികം, നികടം, സമീപം, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം ദ്വിതീയ വരും, പഞ്ചമിയും തൃതീയം വരും. അവിടെയും പറയുന്നു എന്താണ്? ആ ശബ്ദങ്ങൾ ദൂരം, അന്തികം, നികടം, സമീപം തുടങ്ങിയ ശബ്ദങ്ങൾ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഇതിൻ്റെ യോഗത്തിലാണ് ഈ ശബ്ദങ്ങളിൽ നിന്ന് ഏഭ്യോ ദുരാന്തികർത്തേഭ്യ, ഈ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് അതിൻ്റെ പരത്തിൽ വിഭക്തിയിൽ വരുന്നു. അത് ദൂരം, ദൂര, ദൂരേണ, അതുപോലെ വിപ്രകൃഷ്ടം, വിപ്രകൃഷ്ട, വിപ്രകൃഷ്ടേണ, സമീപം, സമീപ, സമീപേണ, ഇങ്ങനെയെല്ലാം വരും. അപ്പോൾ അത് പക്ഷേ ദ്രവ്യ വാചകമാവാൻ പാടില്ല. ഇവിടെ ദൂരശബ്ദത്തിന് ഇതൊന്നും വന്നില്ല. എന്തുകൊണ്ട്? അത് ദ്രവ്യവാചകമാണ്. ദൂരം എങ്ങനെ ദ്രവ്യവാചകമായി? കാരണം പന്ഥയുടെ വിശേഷണമാണ്. പന്ഥ എന്ന് പറയുന്നത് ദ്രവ്യവാചകമാണ്, മാർഗത്തെ കുറിക്കുകയാണ്. അപ്പോൾ ദൂരവും ഇവിടെ എന്തായി? ദ്രവ്യവാചകമായി. ഇഹ എന്ന് പറഞ്ഞ ഈ തരത്തിൽ ഈ അടുത്ത് കാണിച്ചിരിക്കുന്ന സ്ഥലം മുമ്പും പറയാം ബിമ്പും പറയാം, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോ ഭാവിയിലാണെങ്കിൽ പക്ഷമാണ് സ്ഥലേ, ഇനി പറയാൻ പോകുന്ന സ്ഥലത്ത്, അങ്ങനെ അർത്ഥം കൊടുക്കണം. ഇഹ ഇനി പൂർവത്തിലാണെങ്കിൽ പൂർവോക്ത ദൃഷ്ടാന്തേ, അങ്ങനെ എടുക്കും. ഇഹയ്ക്ക് പൂർവ്വമെന്നും പരവെന്നും എടുക്കാം. പിന്നെ അവിടെ പറഞ്ഞു പ്രാതിപതികാർത്ഥ മാത്രത്തിലാണ് ഈ വിധി. ദുരാന്തികാർത്ഥ ശബ്ദങ്ങളിൽ എന്ന് പറയുമ്പോൾ ഏത് ശബ്ദവും വരാം, പക്ഷെ അതിൽ വിഭക്തി വന്നു കഴിഞ്ഞാൽ അതിന് സാധാരണ പഞ്ചമി ഏതിലാണ് വരുന്നത്? ഉപാദാനത്തിൽ. തൃതീയ വരുന്ന ഏതിൽ? ഇവിടെ അർത്ഥമൊന്നും ആയിരിക്കില്ല. പിന്നെ എന്താണ് പ്രാതിപതികൾ? ദൂരത്തിന് കൂടുതൽ അർത്ഥം വരത്തില്ല. അതെങ്ങനെ വന്നു? അത് വ്യാഖ്യാനം, വ്യാഖ്യാനം കൊണ്ട് വന്നു. എന്നാൽ ഇതിൽ ഇനി ഒരു രൂപം കൂടെ വരും. അടുത്ത് സപ്തമ്യർത്ഥത്തിലൂടെ വരും, അതിന് വിധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചാണ് പറഞ്ഞത്, പ്രാതിപതികാർത്ഥത്തിലെ വരുത്തും. പക്ഷേ അധികരണാർത്ഥത്തിലും വരും. പക്ഷേ അത് ഈ സൂത്രപ്രകാരമാണ്. ഇത് സപ്തമ്യ അധികരണേച്ചാന്ന് പറയുന്നതിൽ അനുവർത്തിക്കും. അനുവർത്തിക്കുന്നതുകൊണ്ട് അധികരണാർത്ഥത്തിലും വരാം. പക്ഷെ പ്രാതിപതിക അർത്ഥത്തിലെന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഈ സൂത്രത്തിൽ പ്രകാരം വരുന്ന ഇത്രയും എന്താണ്? ദൂരം, ദൂരാ, ദൂരേണ. ഇവിടെ പ്രാതിപതിക അർത്ഥത്തിൽ വരുമ്പോഴേ അധികരണാർത്ഥം എന്നാണോ? പ്രാതിപതിക അർത്ഥത്തെ കൂടാതെ പ്രഥമയിൽ വരുമ്പോഴേ പ്രഥമ വിഭക്തിയിലിരിക്കുമ്പോഴേ അധികരണ അർത്ഥം എന്നാണോ? പ്രഥമ ഇവിടെ ഇവിടെ ഇവിടെ ദൂരഹ പന്ഥ സ്വാമി അധികരണ അർത്ഥം വരണം പറഞ്ഞത് അധികരണാർത്ഥം ഈ സൂത്രപ്രകാരമല്ല, വരാൻ പോകുന്ന സൂത്രപ്രകാരം എങ്ങനെ വരും? ദൂരേ എന്ന് വരും. ദൂരേ എന്ന് വരുമ്പോ എന്തായിരിക്കും അർത്ഥം? അധികരണാർത്ഥം. അവിടെ പ്രാതിപതിക അർത്ഥമല്ല. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് ശബ്ദവും ദൂരം ദൂര ദൂരേണ പ്രാതിപതിക അർത്ഥത്തിലാണ്. വിഭക്തിയുടെ വ്യത്യാസം കണ്ടിട്ട് അർത്ഥം മാറ്റരുത് എന്നർത്ഥം. പക്ഷെ ദൂരെ എന്ന് കണ്ടുകഴിഞ്ഞാൽ അധികരണം. ഷഷ്ടി ശേഷി കാരകപ്രാതിപദാർത്ഥ വ്യതിരിക്ത സ്വസ്വാമി ഭാവാദി സംബന്ധ ശേഷ തത്ര ഷഷ്ടി സ്യാത് രാജ്ഞഃ പുരുഷഃ കർമാദീനാമപി സംബന്ധമാത്ര ഉപേക്ഷായാം ഷഷ്ടി ഏവ സതാം ഗതം സർപ്പിഷോ ജാനീതി മാധുഃ സ്മരതി ഏതോതകസ്യുവസ്ഫുരതേ ഭജേ ശംഭോശ്ചിർണയോഃ ബലാനാം തൃപ്തഃ. ശേഷം എന്ന് പറയുന്നതിന് ഉക്താദ് അന്യഹ ശേഷ അങ്ങനെ പറയും. ഉപയുക്താദ് അന്യഹ ശേഷ അങ്ങനെ പറയും. കർമാദീനാം കർമ്മത്വാദീനാം അവിവക്ഷ ശേഷ ഇങ്ങനെ പല രീതിയിൽ പറയും. കർമ്മത്വാദികളുടെ അവിവക്ഷയാണ് എന്ത് പറയുന്നത്? ശേഷം. അല്ലെങ്കിൽ ഉക്താദന്യഹ ഉക്തം എന്ന് പറയാൻ എന്താ കാരണം? അന്യമായിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് കർമ്മം കരണം സമ്പ്രദാനം അപാദാനം തുടങ്ങി എല്ലാം പറഞ്ഞു. ബാക്കിയുള്ളതിനാണ് എന്ത് പറയുന്നത്? ശേഷം. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരക പ്രാതിപേദികാർത്ഥ വ്യതിരിക്ത. എല്ലാ കാരകങ്ങളെയും മുമ്പ് പറഞ്ഞു, കാരകമല്ലാത്ത ഒന്നുകൂടെ പറഞ്ഞു പ്രാതിപേദികാർത്ഥം. അതൊഴികെ ഉള്ളത് അതൊഴികെ എന്താണെന്ന് ചോദ്യം വരും. അന്ന് പറഞ്ഞു സ്വസ്വാമി ഭാവാദി സംബന്ധ എങ്ങനെ കാരകങ്ങളെല്ലാം എടുത്തോളും എല്ലാ കാരകങ്ങളും കാരകങ്ങൾ ഉക്തമായത് കാരകങ്ങൾ മുമ്പായാലും പിമ്പായാലും കാരകം. സ്വസ്വാമി ഭാവാദി സംബന്ധ അതാണ് ഇവിടെ ശേഷം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കുറേയധികം വരും, ഷഷ്ടി വിരിക്കാൻ കുറേയധികം സൂത്രങ്ങൾ വരും. അതിന് പ്രതിപദ വിധാന ഷഷ്ടി എന്ന് പറയും. കുറേ ഷഷ്ടികൾ വിരിക്കും. അതിൻ്റെ പ്രയോജനം വേറെയാണ്. ബാക്കിയുള്ള എല്ലാ കാരകങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ആധാരവും അധികരണം ഉൾപ്പെടെയുള്ള എല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രാതിപതിക അർത്ഥത്തിൽ പ്രഥമം വിധിക്കുന്നു. നിങ്ക പ്രാതിപതികാർത്ഥത്തിൽ പ്രഥമ വിധിക്കുന്നതും പറഞ്ഞു. ബാക്കിയുള്ള കാരകങ്ങളും പറഞ്ഞു. ശേഷിക്കുന്നത് സ്വസ്വാമി ഭാവാദി സംബന്ധ സംബന്ധമാണ്. അത് ഏതാണെന്നുള്ളതിന് പറഞ്ഞു സ്വസ്വാമി ഭാവാദി ശേഷ തത്ര ഷഷ്ടി. അപ്പൊ ഇതിൽ കാരകത്തിൽ ഇനി നമ്മൾ പഠിക്കാനുള്ള ഒന്നേ ഉള്ളൂ, ഏതാണ്? അധികരണ ആധാരം. അതും അഷ്ടാധ്യായ ക്രമത്തിൽ നോക്കുമ്പോൾ മുമ്പിലാണ്. തത്ര ഷഷ്ടി സംബന്ധാർത്ഥത്തിൽ ഷഷ്ടി വരുന്നു. രാജ്ഞപുരുഷ രാജസംബന്ധി പുരുഷൻ എന്ന് പറയുന്നു. രാജ്ഞടുത്തെ സൂത്രം വന്നത് ലോപന വന്നിട്ട് പിന്നെ എന്തോന്നു സൂത്രം വന്നു. കർമാദീനാമഭി സംബന്ധ മാത്രപേക്ഷായം ഷഷ്ടിയവ. കർമാദി വിധിച്ചിടത്തും കർമ്മത്തിന്റെ കർമ്മത്തെ ഉപേക്ഷിക്കാതെ കേവല സംബന്ധം എന്നുള്ള ഒരർത്ഥത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഷഷ്ടി വരത്തുള്ളൂ. സദാംഗതം സത്തുക്കളുടെ ഗമനമാണ്. ഗമനകർത്താവാണ് അവര് സത്ത്. സത്പുരുഷൻ ആണ് ഗമനകർത്താവ്. സത്തുക്കളാണ് ഗമനകർത്താക്കൾ. അപ്പോ ഇവിടെ അവിടെ ഗമന സംബന്ധിയായ സത്തുക്കൾ എന്നൊരർത്ഥമേ ഉപേക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? സംബന്ധത്തെ കാണിക്കാൻ ഷഷ്ടി വന്നു. പ്രഥമ എങ്ങനെയാണ്? ഇവിടെ വിവക്ഷ സംബന്ധ വിവക്ഷ അല്ല, കർത്തൃത്വ വിവക്ഷയാണെങ്കിൽ എന്തുവരും? സദ്ഭി ബഹുവിനുവേണ്ടി ഗതം. ഗമനത്തെക്കുറിച്ച് പറയണം. സത്തുക്കളുടെ ഗമനം ഒന്നാണ്. അതിന്റെ കർത്താവാണ് ആര്? സത്. അപ്പൊ കർത്താവ് അനുക്തമായതുകൊണ്ട് എന്തുവരും? കർത്തുകർണയോ തൃതീയ. സദ്ഭീകത സർപ്പിഷോ ജാനീതി. ജാനീത എന്ന് പറയുന്ന അറിയുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താർത്ഥം? എന്താണ് ഇത്? നേരത്തെ പഠിച്ചതല്ലേ? അവിടെ അർത്ഥം പറഞ്ഞില്ലേ ജാനീത എന്നുള്ള? പ്രവർത്തിക്കുന്നു. ജാനീത എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു. സർപ്പിഷ എന്ന് പറയുന്ന എന്താണ്? നെയ്യ്. കരണമാണ്. കരണത്തിൽ എന്ത് വരണം? തൃതീയപ്പങ്ങൾ വരും. സർപ്പിഷ ജാനീത. പക്ഷെ ഇവിടെ സർപ്പി സംബന്ധിയായ പ്രവർത്തനം, യജ്ഞം പോലെയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധത്തെ കാണിക്കാൻ എന്ത് വന്നു? പ്രഥമ എങ്ങനെയാണോ സർപ്പി സർപ്പി പ്രഥമ എങ്ങനെയാണ്? സർപ്പി സർപ്പിഷി സർപ്പീംഷി. തൃതീയില് സർപ്പിഷ, ഷഷ്ടിയില് സർപ്പിഷ. അപ്പൊ സർപ്പി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. പക്ഷെ കർണവിവക്ഷ ഇല്ല, സംബന്ധ വിവക്ഷ ഉണ്ട്. അപ്പോ സർപ്പി സംബന്ധിയായ ഒരു പ്രവർത്തനം. അതെന്തായി ഉപയോഗിക്കുന്നു എന്നവിടെ പറയുന്നില്ല. അതുപയോഗിച്ച് കർണമായെന്ന് പറയണമെങ്കിൽ തൃതീയ വരും. അടുത്തൊരു സൂത്രം വരും കാരകത്തിനോ അവിദർത്ഥസ്യ കരണേ. ഇവിടെ അവിദർത്ഥസ്യ ഞാധാതു അവിദർത്ഥം എന്ന് പറഞ്ഞു. വിദർത്ഥം ജ്ഞാനാർത്ഥമല്ലാതെ, കാരണം ഞാ അവബോധന എന്ന് പറയുന്ന ധാതുവാണ്. ജ്ഞാനാദി ജ്ഞാവബോധന ജ്ഞാനാർത്ഥമാണ്. ജ്ഞാനം പെരീന്ന് അവരാണ്. പക്ഷെ ഇവിടെ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരുന്നത്. പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പൊ സൂത്രജ്ഞാപകമാണ് ഞോ അവിദർഭസ്യ കരണയെന്ന് പറയുന്ന സൂത്രജ്ഞാപകമാണ്. അവിടെ ഞാ അവിദർത്ഥത്തിൽ എന്തുവരും, ഞാൻ ധാതു പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കർണത്തിൽ ഷഷ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിദർത്ഥസ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദർത്ഥത്തിലല്ലാതെയും ജ്ഞാനാർത്ഥത്തിലല്ലാതെയും ഞാൻ ധാതു പ്രയോഗിക്കാമെന്ന് ആ സൂത്രം ജ്ഞാപകമാണ്. അപ്പം ജ്ഞാനാർത്ഥത്തിലല്ലാതെ എന്ന് പറയുമ്പോൾ പ്രവൃത്തി അർത്ഥത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ധാതു വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ ജ്ഞാനാർത്ഥം, പക്ഷെ അതിവിടെ പ്രവൃത്തി അർത്ഥത്തിൽ ഉപയോഗിച്ചു. പക്ഷെ അവിടെ ഞാൻ ധാതു പ്രവൃത്തി അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കരണത്തിൽ ഷഷ്ടി വിധിച്ചു. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? സംബന്ധ വിവക്ഷ, കരണവിവക്ഷയില്ല ഇവിടെ. കരണവിവക്ഷ ഇല്ല. കരണവിവക്ഷ ഉണ്ടെങ്കിൽ എന്ത് വരും? ഷഷ്ടി തന്നെ വരും. കരണവിവക്ഷ ഇല്ലെങ്കിൽ എങ്ങനെ വരും? ഷഷ്ടി തന്നെ. ഇവിടെ കരണവിവക്ഷയില്ല, അപ്പോൾ ഇവിടെ ഷഷ്ടിയാണ്. സർപ്പിഷോ ജാനീത്തെ. സംബന്ധത്തിന്റെ ഉദാഹരണം ആ സൂത്രം അനുസരിച്ച് ഇത് സംബന്ധത്തിനുള്ള ഉദാഹരണം. സംബന്ധം അല്ലെങ്കിലും ഷഷ്ടി തന്നെയല്ലേ? സംബന്ധം അല്ലെങ്കിലും ഷഷ്ടി തന്നെയല്ലേ? കരണമാണെങ്കിലും ഷഷ്ടി തന്നെയല്ലേ? ഇവിടെ കരണമില്ലല്ലോ, കർണാർത്ഥം ഇല്ലല്ലോ. ഇവിടെ അവിടെ വ്യത്യാസം തിരിച്ചറിയാം. ജ്ഞാവിധത്തിനവിടെ സർപ്പിഷോ ജ്ഞാനം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കർണാർത്ഥമുണ്ട്, ഇവിടെ ആകുമ്പോൾ സംബന്ധാർത്ഥമുണ്ട്. വിഭക്തി രണ്ടിടത്ത് ഷഷ്ടിയല്ല. അവിടെയും അർത്ഥം ഇത് തന്നെ, ജ്ഞാനഭിന്നാർത്ഥമാണ്. ഇവിടെ സർപ്പി സംബന്ധിയായ പ്രവൃത്തി എന്ന് തന്നെ അർത്ഥം. പക്ഷെ അത് കർണമാണ്. മാതുഃ സ്മരതി, മാതാവിടെ കർമ്മമാണ്, അതിൻ്റെ വിവക്ഷയില്ല. എന്നാൽ സംബന്ധ വിവക്ഷയുണ്ട്, മാതൃസംബന്ധിയായിട്ടുള്ള സ്മരണം, സ്മരിക്കുന്നു. ബാലഹ മാധു സ്മരതി, ബാലൻ സ്മരിക്കുന്നു അമ്മയെ. അമ്മ കർമ്മമെന്നുള്ളതല്ല, അമ്മയെ സംബന്ധിച്ചുള്ള ഒരു സ്മൃതി ബാലനിൽ ഉണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതോദകസ്യ ഉപസ്കുരുതി, ഇത് രണ്ടു തരത്തിൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. ഒന്നെന്താണ്? ഏതാശ്ച ഉദകാനിച്ച, ഇവിടെ ഏത് ശബ്ദം അകാരാന്തമാണ്, ഏതോദകം എന്ന് വരും. ഏതാശ്ച ഉദകാനിച്ച, പലതുണ്ടെങ്കിലും ജാതിരപ്രാണിനാം എന്നുള്ള സൂത്രപ്രകാരം ഏകോദ്ഭാവം വരും. അപ്പം ഏതോദകം അതിൻ്റെ ഷഷ്ടിയിലാണെന്ത്? ഏതോദകസ്യ, അതിൻ്റെ ഉപസ്കരണം ചെയ്യുന്നു, ഗുണാധാരം ചെയ്യുക, എന്തെങ്കിലും പരിഷ്കരണങ്ങളൊക്കെ ചെയ്യുക, ആയുർവേദത്തിനും മറ്റും അങ്ങനെ ചെയ്യാറുണ്ട്. എന്തിന്? ഏതസ്സിനെയും ഉദകത്തെയും രണ്ടിനെയും കൂടെ പരിഷ്കരിക്കുന്നു എന്നർത്ഥം. ഇനി അത് വേറെ തരത്തിൽ പറഞ്ഞു. എന്താണോ ദകം, ഏതക വിറക് ദകത്തെ വെള്ളത്തെ, ഏതക എന്ന് വെച്ചാൽ വിറക്, ദകമെന്ന് പറഞ്ഞാൽ ജലം, ഉദകമെന്ന് പറഞ്ഞാലും ദകമെന്ന് പറഞ്ഞാലും ജലം. ഏത എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് സകാരാന്തം, ഒന്ന് അകാരാന്തം. ആദ്യത്തേല് ഏതായിരുന്നു? യഥാശ്ച ഉദകാനിച്ച എന്ന് പറയുന്നിടത്ത് ആദ്യത്തത് സകാരാന്തം അകാരാന്തം അകാരാന്തം യഥാശ്ച ഉദകാനിച്ച സകാരാന്തമാണെങ്കിൽ ഏഥാശ്ച എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പറയും? ഏഥാംസി എന്ന് പറയും. യഥേഥാംസി സമുദ്ഘ്നർ ഏഥാംസി. ഇവിടെ ഏഥ ദഹം, അവിടെ ഏഥ എന്ന് പറയുന്ന ഏത് ഭക്തി? ഏകവചനം ഏഥ ഏതസി ഏഥസ് വിറക് അല്ലെങ്കിൽ തടി. ദഹം ഉപസ്കൃതി ജലത്തിന് ശുദ്ധമാക്കുന്നു എന്നാണ്. അവിടെ എന്താണ് ദഹസ്യന്നാക്കി. ദഹം കർമ്മമാണ്, പക്ഷെ കർമ്മത്തിന്റെ വിഷ ഇല്ലാത്തതുകൊണ്ട് ഷഷ്ടി പ്രയോഗിച്ചങ്ങനെ ഏതഹ ദഹസ്യ ഉപസ്കൃതി. ദഹം ഒന്നല്ല ദഹസ്യ, ദഹം ഒന്നും ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ കർമ്മത്തിന്റെ വിഷയില്ല. ഏതസ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉപസ്കരണം ചെയ്യുന്നു. നെല്ലിക്കപ്പല വെള്ളത്തെ കിണറിന്റെ അടിയിൽ അത് ഫിറ്റ് ചെയ്യും. പഴയ കാലത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന് മധുരം ഉണ്ടാകുമെന്നാണ്. നെല്ലിപ്പലക എന്ന് അതിന് പേരുമുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ആ പലക വെള്ളത്തെ ഉപസ്കരണം ചെയ്യുന്നു. അതിന് ചില ഗുണാധാനം എന്നാണ് ഉപസ്കരണത്തിന് പറയുന്നത്. ഗുണാധാനം എന്ന് വെച്ചാൽ ശുദ്ധിയാക്കുകയോ എന്തെങ്കിലും ഗുണങ്ങൾ അതിന് കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഏതൊക്ക ദഗസ്യ ഉപസ്കൃതി, ഏതസ് ദഗത്തിനെ ജലത്തെ ശുദ്ധിയാക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഏതോതകം വിറകിനെയും വെള്ളത്തെയും രണ്ടിനെയും ശുദ്ധിയാക്കുന്നു. വിറകിനെ ശുദ്ധിയാക്കുന്ന എങ്ങനെ? വെയിലത്തിട്ട് ഉണക്കുന്നു ഉപസ്കരണം. ദഹത്തെ ശുദ്ധിയാക്കുന്ന എങ്ങനെ? ചൂടാക്കിയോ എന്തെങ്കിലും ചെയ്ത്. അത് ഈ ദഹശബ്ദം ഉദകശബ്ദം രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഏത് ശബ്ദം എന്ന് പറയുന്ന മുഖ്യമായിട്ട് എന്താണ് സകാരാന്തമാണ്. പക്ഷെ ഭാഷ്യകാരൻ ഏതാഹ പക്ഷ്യന്തേ എന്ന് ഉപയോഗിച്ചു. ഏതസ്സുകൾ പചിക്കപ്പെടുന്നു, തീ കത്തിക്കുന്നു എന്നാണ്. വറവ് ഉപയോഗിച്ച് തീ കത്തിക്കുന്നു എന്നാണ്. ഇന്ന് ഭാഷ്യകാരൻ മരിച്ച ഏതാഹ എന്ന് പറഞ്ഞു. ഏത് ശബ്ദ സകാരാന്തമാണെങ്കിൽ ഏതാഹ എന്ന് പ്രയോഗിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാ പ്രയോഗിക്കൂ? ഒന്നുകിൽ ഏതഹ എന്ന് പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഏതാംസി എന്ന് പ്രയോഗിക്കണം. ഇവിടെ ഭാഷ്യകാരൻ എന്ത് ചെയ്തു? ഏതാഹ അബദ്ധം പറ്റിയണമെന്ന് അറിയത്തില്ല, എന്തായാലും അങ്ങനെ ഒരു രൂപമായി. ഭാഷ്യകാരൻ പ്രയോഗിച്ചാൽ അത് തന്നെ നിയമം, വേറെ ആരും പ്രയോഗിച്ചിട്ടുമില്ല. ഭാഷ്യകാരനും മറവ് പറ്റിയാലും ശരി, സംഗതി നിയമമാണ്, റോളാണ്. കാരണം ഭാഷ പ്രാമാണ്യ ഏത ശബ്ദം ഏതാഹ എന്ന് പ്രയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശങ്ങളിലൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. സാഹിത്യം നോക്കിയാലും അങ്ങനെ ഒരു പ്രയോഗമില്ല. പക്ഷെ ഭാഷ്യകാരം പ്രയോഗിച്ചിരിക്കുന്നു, അതിന്റെ അർത്ഥം ഭാഷ്യ പ്രാമാണ്യം അങ്ങനെ പ്രയോഗിക്കാം. ഭാഷ്യകാരൻ എന്തുകൊണ്ട് പ്രയോഗിച്ചു എന്ന് ചോദിക്കരുത്. ഭാഷ്യകാരം പ്രയോഗിച്ചാൽ അത് തന്നെ ശരി. ഇങ്ങനെ ഭാഷ്യകാരൻ എന്ന് പറയുന്ന ഭാഷ്യത്തിൽ പ്രയോഗിച്ചു. ഭാഷ കഴിഞ്ഞപ്പോ അവിടെ ഏതാഹ എന്ന് പ്രയോഗിച്ചു. വേറെ ഭാഷയേതാ? ഭാഷ്യകാരനെന്ന് പറയുന്നത് ആരെയാണ്? പതഞ്ജലി. വേറെ ഭാഷ്യങ്ങളൊന്നുമല്ല. യോഗേന ചിത്തസ്യ പദേന വാചാം ശരീരസ്ഥിത വൈദ്യകേന. അടുത്ത ദിവസം ചോദിക്കുമ്പം പറയണം. യോ അപാകരോത് തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിർ ആനതോസ്മി. ഇത് പഠിച്ചിട്ട് നാളെ പറയണം ഏതൊക്കെ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളെന്ന്. ഭാഷ്യം എന്ന് പറയുമ്പോൾ പതഞ്ജലിയുടെ വ്യാകരണ മഹാഭാഷ്യം. അത് ഏത് ആ ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അത് കാരണം പദം വ്യാകരണം പ്രോക്തം. വ്യാകരണത്തിന് പറയുന്നതാണെന്ത്? പദം എന്തുകൊണ്ട്? പദവാക്യപ്രമാണജ്ഞൻ എന്നെല്ലാം പറയുന്നിടത്ത് പദം എന്ന് പറഞ്ഞാൽ എന്താണോ വ്യാകരണം, വാക്യം എന്ന് പറഞ്ഞാൽ മീമാംസ, പ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായശാസ്ത്രം. പദം വ്യാകരണശാസ്ത്രം, വാക്യം മീമാംസാശാസ്ത്രം, പ്രമാണം പദവാക്യപ്രമാണജ്ഞൻ എന്നാര് പ്രയോഗിച്ചിരിക്കുന്നു? ആര് പറഞ്ഞിരിക്കുന്നു? ആ ശങ്കരഭാഷ്യത്തിൽ പറയുന്നുണ്ട് പദവാക്യ പ്രമാണജ്ഞന്മാരായ ആചാര്യന്മാരാണ്. അതായത് പദവും വാക്യവും പ്രമാണവും അറിയുന്നവരായ ആചാര്യന്മാര് ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് പദം വ്യാകരണം പ്രോക്തം. പദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? അതാണ്. എന്താണ് പാട്ട്? ഒന്നുകൂടെ പാടി. യോഗേന ചിത്തസ്യ, ചിത്തത്തിന്റെ ശുദ്ധി യോഗം കൊണ്ട് ചെയ്തു. ഏത് യോഗം? യോഗസൂത്രങ്ങൾ. അതും പതഞ്ജലിയുടെയാണ്. രണ്ടും ഒരാളാണോ ആണെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ വ്യാകരണ ഭാഷ എഴുതിയാള് തന്നെ യോഗവും രചിച്ചു. യോഗേന ചിത്തസ്യ പദേന വാക്ശുദ്ധി വരുത്തി. ശബ്ദശുദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്തു? പദം വ്യാകരണശാസ്ത്രം. അത് ഭാഷ്യം, മഹാഭാഷ്യം. മഹാഭാഷ്യം എന്ന് ഒന്നിനെ പറയാറുള്ളൂ, ബാക്കിയെല്ലാം ഭാഷ്യമാണ്. മഹാഭാഷ്യം എന്നുള്ള സ്ഥാനം അതൊന്നിനാണ് കിട്ടിയത്. അത്രയും സമഗ്രമാണ്, അത്രയും ഗഹനമായ ചിന്ത അതിനകത്തുണ്ട്. പദേന വാചാം, പദേന വാചാം, പിന്നെ മലം ശരീരസ്ഥിത വൈദികേന. വൈദ്യശാസ്ത്രത്തിൽ എന്താണ് ഒരു ഭാഷ്യം രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചരകത്തിന് ചിലത് പറയുന്നു, അല്ലാതെ ചരകം തന്നെയാണെന്നും പറയുന്നു. വിവാദമുണ്ട്, ആയിരിക്കാം. പക്ഷെ ചരകം എഴുതി വേറെ ചരകനല്ലേ, രണ്ടു ഒരാളാണെന്ന് പറയുന്നു. എന്തായാലും ശരി, പതഞ്ജലിയുടെ സംഭാവന വൈദ്യശാസ്ത്രത്തിലുമുണ്ട്. അതാണ് മലം ശരീരസ്ഥിത വൈദ്യകീന യോ അപാകരോ. മലം അപാകരോ, ശുദ്ധിയാക്കി. തം പ്രവരം മുനീന, മുനികളിൽ പ്രവരനായിരിക്കുന്ന പതഞ്ജലി. പ്രാഞ്ജലിഭി അനത്തോസ്മി, നമസ്കരിക്കുന്നു എന്നാണ്. ശരീരത്തിന്റെ മലം ശരീരസ്യ ശരീരസ്യ ശരീരസ്യ വൈദ്യകേന. മലം ശരീരസ്യ വൈദ്യകേന യോപാകരോ യോ അപാകരോ തന്ത്ര. അവിടെ എഴുതിയിരുന്ന പതഞ്ജലിം പ്രാഞ്ജലിർ ആ നതോസ്മി. അപ്പൊ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് അഞ്ജലി ഭി. ആ അഞ്ജലി എന്നെഴുതുന്നത്, അത് കമ്പ്യൂട്ടറിൽ എഴുതുന്ന പതഞ്ജലി എന്നെഴുതുന്ന പോലെ എഴുതുന്നുണ്ട്. അഞ്ജലി പതഞ്ജലിയുടെ അഞ്ജലി. സഞ്ചലിങ്ങൾ പിന്നെ ഭജേ ശംഭോഹോ ചരണയോഹോ. ഇവിടെ കർമ്മമാണ് ചരണം. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? ശംഭോഹോ എന്നാണോ? ചരണയെന്നായാലോ? ചരണ എന്ന് വരേണ്ടതാണ്. ഇവിടെ എന്ത് വന്നു? ചരണമൊന്നും പ്രയോഗിക്കാം. സംഭവോ ചരണേ ഭജേ. അതായത് പുല്ലിംഗം നമസ്കലിംഗത്തെ സംബന്ധിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയുന്നതിന് നല്ല ഉണ്ടെന്ന് പറയുന്നതാണ്. കാരണം ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭാഷയിലെ പിൽക്കാലത്ത് അങ്ങനെ കർശനമായി പാലിക്കാറില്ല. അതുകൊണ്ട് എല്ലാത്തിലും ഉപയോഗിക്കും. ആർക്കും വലിയ തിട്ടമുള്ള കാര്യമില്ല. ലിംഗാനുശാസനമെല്ലാം പാണിനിക്കുണ്ട്, കോശങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കർശനമായി പാലിക്കാറില്ല. ഫലാനാം തൃപ്ത. ഇവിടെ എന്താണ്? കരണമാണ്. ഫലേന അല്ലെങ്കിൽ ഫലൈഹി തൃപ്ത എന്നാണ്. പക്ഷെ കർണത്തിന്റെ ഘോഷയില്ല. ഫലൈഹി എന്ന് പറയുമ്പോൾ എങ്ങനെയാ തൃപ്തി വരുന്നത്? കർണത്തിൽ തൃപ്തി വന്നു, ഫലം കൊണ്ട് തൃപ്തനായി, ഫലങ്ങളെ കൊണ്ട്. പക്ഷെ ആ കർണത്തിന്റെ ഘോഷയില്ല. അവിടെ എന്ത് ചെയ്തു? ഫലസംബന്ധിയായി തൃപ്തനായവൻ എന്നാണ്. അപ്പോ അവിടെ എന്തോന്നു ഷഷ്ടി വന്നു. ഫലസംബന്ധിയായി തൃപ്തനായ ഷഷ്ടി ഹേതുപ്രയോഗി. എന്റെ മുമ്പിലാണ് ഹേതു എന്ന് പറയുന്ന സൂത്രം വരുന്നത്. അതിങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. അതാണ് ഹേതു ശബ്ദ പ്രയോഗേ ഹേതോദ്യോത്യ ഷഷ്ടീസ്യ അന്യസ്യ ഹേതുർ വസതി. ഹേതു ശബ്ദം പ്രയോഗിക്കണം ഇവിടെ. ആണ് അന്യസ്യ ഹേതോഹോ ഹേതു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹേതോദ്യോത്യ ഹേതുവിനെ ദ്യോതിപ്പിക്കുകയും വേണം. അന്യസ്യ ഹേതോഹോ എന്ന് പറയുന്നിടത്ത് അന്നം വാസത്തിന് ഹേതുവാണെന്നുള്ളതിനെ ദ്യോതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരർത്ഥം അവിടെ കിട്ടുന്നുണ്ട്. ഹേതു ശബ്ദം പ്രയോഗിച്ചിട്ടുമുണ്ട്. ആശ്രമത്തിൽ എന്തിനു താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയണം. എന്താണ് അന്നസ്യ ഹേതുഹോ? സ്വാമി ആശ്രമത്തിൽ താമസിക്കുന്നത് അന്നത്തിന് വേണ്ടിയിട്ടാണ്. അന്നസ്യ ഹേതുഹോ വസതി. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഹേതു ശബ്ദം പ്രയോഗിക്കണം. എന്താണ് അതാ എന്തോ ഒരു ഷഷ്ടി വരും. മറിച്ച് അന്നേന വസതി എന്ന് പറയുന്നു. അന്നേന വസതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയും അന്നത്തിന് വാസത്തിന് ഹേതു എന്താണ്? അന്നം തന്നെ. പക്ഷെ അവിടെ ഷഷ്ടി വരത്തില്ല. എന്തുകൊണ്ട്? ഹേതു എന്നുള്ള വാക്കില്ല, ഹേതു ശബ്ദം പ്രയോഗിച്ചില്ല. അന്യസ്യ അന്നസ്യ ഹേതോഹോ തുഭ്യം നമ. അങ്ങ് അന്നത്തിന്റെ ഹേതുവാണ്, അതുകൊണ്ട് അങ്ങക്ക് നമസ്കാരം. സ്വാമി മഠാധിപതിയെ നമസ്കരിക്കുമ്പോൾ പറയണം, അന്നസ്യ ഹേതോഹോ, അന്നത്തിന് ഹേതുവാണ്, തുഭ്യം നമ അങ്ങേക്ക് നമസ്കാരം. അവിടെ എന്താണ് തുഭ്യം നമഹ? അവിടെ ഷഷ്ടി വരത്തിൽ എന്തുകൊണ്ട് അവിടെ അവിടെ എന്താണ് ഹേതു ശബ്ദമുണ്ട്, അന്നസ്യ ഹേതോഹോ, അന്നത്തിന്റെ ഹേതുണ്ട്. പക്ഷെ തുഭ്യം എന്നുള്ളിടത്ത് എന്താണ് ഹേതുത്വത്തെ അത് ദ്യോതിപ്പിക്കുന്നില്ല. തുഭ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് നമ്മയുടെ യോഗത്തിൽ അവിടെ എന്ത് ചെയ്തു, ചതുർത്ഥി വന്നു. ഹേതുത്വത്തെ അത് ദ്യോതിപ്പിക്കുന്നില്ല. ദ്യോതിപ്പിച്ചാലേ എന്ത് വരത്തുള്ളൂ, ഷഷ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മയുടെ യോഗത്തിൽ ചതുർത്ഥി വന്നു. അപ്പൊ അന്നത്തിന് എന്റെ ഹേതുത്വത്തെ ശബ്ദം ദ്യോതിപ്പിക്കണം, ശബ്ദത്തിൽ നിന്ന് നമുക്ക് കിട്ടണം. അതിവിടെ വ്യക്തമാണ്. എങ്ങനെയാണ്? അന്നസ്യ ഹേതോഹോ വസതി. അന്നം എന്ന് പറയുന്ന വാസത്തിന് ഹേതുവാണെന്നുള്ളത് അന്ന ശബ്ദത്തിൽ നിന്ന് തന്നെ കിട്ടുന്നു. അതെങ്ങനെ കിട്ടും എന്ന് ചോദിക്കും. അത് പ്രകരണം കൊണ്ട് കിട്ടും. താമസിക്കുന്ന ആൾ സ്വാമിയാണ്, താമസിക്കുന്ന ആശ്രമത്തിലാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഊഹിക്കാം എന്താണ് അന്നം എന്ന് പറയുന്നത് വാസത്തിന് ഹേതുവാണെന്നുള്ളത് ദ്യോതിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുന്നിടത്താണ് സൃഷ്ടി വരുന്നത്. അവിടെ എന്താ പറയുന്നത്? അന്നത്തിന്റെ ഹേതുവാണ് എന്ന് പറയുന്നു. പക്ഷെ തുഭ്യം എന്ന് പറയുന്നിടത്ത് യുഷ്മ ശബ്ദം അന്നത്തെ ആ ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുന്നില്ല. ഏത് അല്ല, അന്നം തന്നെ വാസത്തിന് ഹേതുവാണെന്ന് അന്നം തന്നെ ദ്യോതിപ്പിക്കുന്നു. ഏത് അല്ല, നമസ്കാരത്തിന് എന്താണ് അത് ഉപബോധ വ്യക്തിയല്ലേ. യുഷ്മ ശബ്ദത്തിന്റെ സംബന്ധ നമയുടെ ശബ്ദത്തിൽ എന്തുവരും, ചതുർത്ഥി വരും. അത് വിവക്ഷയ്ക്കനുസരിച്ചാണ് ഒന്നിനെ ദ്യോതിപ്പിക്കുന്നു ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ എവിടെ അത് ഹേതു ശബ്ദം പ്രയോഗിച്ച് അത് സംബന്ധാർത്ഥത്തിൽ വരും. അന്ന ഹേതുവാണ് താങ്കൾ, സംബന്ധാർത്ഥത്തിൽ എന്തുവരും, സൃഷ്ടി. ഇവിടെ അങ്ങനെയല്ല, ഹേതുവിനെ ദ്യോതിപ്പിക്കൊണ്ട് ദ്യോതിപ്പിക്കുന്ന സൃഷ്ടിയാണ്. ഇല്ല, നമഹ എന്ന് പറയുന്നത് ഏതിനോട് അന്വയിച്ചു, തുഭ്യത്തിനോട് അന്വയിച്ചു. എന്നാര് പറഞ്ഞു? ആ വാക്യം പറഞ്ഞയാൾ പറയണ്ടേ, നമ്മൾ പറഞ്ഞാൽ മതിയോ? വാക്യം പ്രയോഗിച്ചയാൾ പറയണ്ടേ? ഞാൻ പറയുന്നു, എനിക്ക് വിവക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? അദ്യോദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു പ്രയോഗമാണിത്. എങ്ങനെ? അന്നസ്യ ഹേതോഹോ തുഭ്യം നമഹ എന്ന് പറയുന്നു. ഇതൊരു പ്രയോഗത്തെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കുകയാണ്. അന്നസ്യ ഹേതോ എന്ന് പറയുന്നത് ഷഷ്ടി വരാം. ഷഷ്ടി വരുന്നതിന് വേണ്ടിയിട്ട് ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഷഷ്ടി ഹേതു പ്രയോഗേ ഉണ്ടോ? ഷഷ്ടി ശേഷം ഷഷ്ടി വരും, അത് വന്നു. പിന്നെ പറയേണ്ടത് എന്താണ്? തുഭ്യം നമഹ. ഇവിടെ വിഷ്ണു ശബ്ദത്തില് തുഭ്യം എന്നുള്ളത് അവിടെ ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുന്നുണ്ടോ എന്നാണ്. അതില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താണ്? അന്യസ്യ ഹേതോഹോ വസതി. വാസത്തിന് ഹേതുവാണ് അന്നമെന്നുള്ള ഇവിടെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഹേതു ശബ്ദം പ്രയോഗിക്കുകയും ചെയ്യുന്നു. ദ്യോതിപ്പിക്കുകയും വേണം, ഹേതു ശബ്ദം പ്രയോഗിക്കുകയും വേണം, ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുകയും വേണം. അങ്ങനെ രണ്ടും പറഞ്ഞു. ഹേതവെന്ന് പറഞ്ഞാൽ ഹേതുത്വത്തിന് ജ്യോതിപ്പിക്കില്ല. അന്നത്തെ ഹേതവേ തുഭ്യം നമഹെന്ന് അത് ജ്യോതിപ്പിക്കില്ല അല്ലേ? അത് എന്തു പറഞ്ഞാലും തുഭ്യം നമാന്ന് പറയുന്നിടത്ത് ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുന്നില്ല. പൂർവത്തിൽ എന്തു പറഞ്ഞാലും തുഭ്യം നമാന്ന് പറയുന്നിടത്ത് ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുന്നില്ല. പിന്നെ ഹേതു ശബ്ദം പ്രയോഗിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്, അന്യസ്യ ഹേതോഹോ എന്ന് പറഞ്ഞു. അന്നേന വസതി എന്ന് പറയുന്നിടത്തോ ഹേതു ശബ്ദവും പ്രയോഗിച്ചില്ല, പക്ഷെ ഹേതുത്വത്തെ എന്ത് ചെയ്തു? അന്നേന വസതി. അല്ല, അവിടെ ഇനി കരണം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഹേതു ശബ്ദം അവിടെ പ്രയോഗിക്കുകയും വേണം. അതുകൊണ്ട് അവിടെ കരണത്തിൽ അന്നേന വസതി എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചാൽ തൃതീയ വരത്തില്ല. അതിനാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്, അന്യസ്യ ഹേതോഹോ വസതി. മറ്റിടത്ത് എന്താണ്? അന്നേന വസതി. അവിടെ ഷഷ്ടി ഒന്നില്ല. എന്തുകൊണ്ട്? ഹേതു ശബ്ദം പ്രയോഗിച്ചില്ല, പക്ഷെ അവിടെയും വസിക്കുന്ന എന്തിനു വേണ്ടി? അന്നത്തിനു വേണ്ടി തന്നെ. കർണം തന്നെയാണ്. കർണമാണോ എന്നുള്ള ഇവിടെ ചോദിക്കുന്ന എന്താണ്? ഹേതുവാണോ എന്നാണ്, ഹേതുവാണോ എന്നുള്ളതാണ്. ഹേതുവിൽ നിന്നാണ് ഇവിടെ ഇങ്ങോട്ട് ഹേതു എന്ന് പറയുന്നത് വരുന്നത്. കർണം വേറെ, ഹേതു വേറെ. അന്നേന വസതി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഹേതുവാകാം കർണുവാകാം രണ്ടുമാകാം, അതിന് ദോഷമുണ്ട്. അവിടെ ഹേതുവിൽ തൃതി ഒന്നെന്നും പറയാം, കർണത്തിൽ തൃതി ഒന്നെന്നും പറയാം. പക്ഷെ അവിടെ ഹേതുവിൽ തൃതിയാണ്. എന്തുകൊണ്ട്? പ്രത്യുദാഹരണം ഫലമബീഹ ഹേതുഹു അവിടെ പറഞ്ഞില്ല. അന്നേന വസതി അധ്യയനായ, അത് എന്താണ്? അത് ഫലമായില്ല. അങ്ങനെ അവിടെ എന്താ ഉദാഹരണം കൊടുത്തത്? ഹേതു എന്ന് പറഞ്ഞ സൂത്രത്തിൽ ഫലമഭി ഇഹ ഹേതു അധ്യയനേന വസതി. ഹേതുവാണോ? ഹേതുവിന് തൃതിയോ? കർണമാണെങ്കിലും വരാൻ തൃതിയ. ഇപ്പൊ ഹേതു ശബ്ദ പ്രയോഗേ ഹേതുദ്യോത്യെ ഷഷ്ടീസ്. ഹേതു ശബ്ദം പ്രയോഗിക്കുമ്പോഴും രണ്ടും ഒരുമിച്ച് വേണം. ഹേതുവിനെ ദ്യോതിപ്പിക്കുമ്പോഴും, അത് ദ്യോതിപ്പിക്കുക എന്ന് പറയുന്നത് പറയുന്നയാളിന് അങ്ങനെ ഒരു വിവക്ഷ വേണം, കേൾക്കുന്നയാളിന് ഇത് ഹേതുവാണെന്ന് തോന്നിയും വേണം. അപ്പോഴാണ് ദ്യോതിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ദ്യോതിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ആ വാക്യപ്രയോഗത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ അർത്ഥം വെച്ചാണ് പറഞ്ഞത്. അശ്രമത്തിൽ എന്തിനാ താമസിക്കുന്നത്? അന്നേന അന്നത്തിനെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഒരർത്ഥം വെച്ചാണ്. താമസം തന്നെ അന്നത്തിന് വേണ്ടിയിട്ടെന്നാണ്. അങ്ങനെ പ്രയോഗിക്കുന്നിടത്താണ്. കാരണം നാടൻ ഭാഷയിൽ പറയാറുണ്ട്, തിന്നും മുടിക്കാനായിട്ട് വന്ന് കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അവിടെ എന്താണ് കിടക്കുന്നത്? എന്തിനു വേണ്ടി? തിന്നും മുടിക്കാനാണ്. അന്നേന അവിടെയാണ് ഈ ഹേതുത്വത്തെ ദ്യോതിപ്പിക്കുന്നത്. പറയുന്നയാളിന് മനസ്സിലിരിപ്പം എന്താണെന്ന് കേൾക്കുന്നയാളിന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം പിന്നെ ഇതുപോലെ നമ്മൾ ചോദിക്കത്തില്ല, അവിടെ ശുദ്ധി അവിടെ ഹേതുവാണ് മറ്റാണ് ഈ ഭാഷയിൽ പറയണം, പിന്നെ ചോദ്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ സംസ്കൃതത്തിൽ പറയുമ്പോഴാണ് അതിനെ ദ്യോതിപ്പിക്കുന്നത്. വാസം തന്നെ താമസത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ക്ലിയറാവും. അതിങ്ങനെ സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അന്നസ്യ ഹേതോഹോ തുഭ്യന്തമാന്നും പറഞ്ഞാൽ ദ്യോതിപ്പിക്കുക എങ്ങനെയെന്ന് മനസ്സിലാകത്തില്ല. മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാവും. അല്ല, ഇതൊന്നുകൂടി സംഗതി ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു, അല്ലെങ്കിൽ വാശിച്ചു പറഞ്ഞു.